തത് എന്ന് പറയുന്നത് ഏതെന്താണ്? ദ്വിതീയാന്തം. നമ്മളുടെ പ്രത്യേകങ്ങൾ ഏതെന്നായിരിക്കും വരുന്നത്? ദ്വിതീയാന്തത്തിൽ. അധീതേ ഏതിന്റെ രൂപമാണ്? ഏതിന്റെ രൂപമാണ്? അധീത എന്ന് പറയുന്ന ഏതിന്റെ രൂപമാണ്? പഠിച്ചവർ പറയുന്നു അധിപൂർവത്തിലുള്ള ഇന്നധ്യേനെ എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഇങ്ങിക്കൗ ഇങ്ങിക്കൗ അധ്യുപസർഗൗ ന വ്യഭിചരത. ഇങ്ങനെ ഇക്കിനുള്ള ഒരു പ്രത്യേകത അധികപ്പെട്ട് നിൽക്കത്തില്ല. അതറിയോന്നറിയാനോ ഞാൻ ചോദിച്ചു. നിങ്ങൾ ഇങ്ങ് ഇങ്ങെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പഠിക്കാത്തവർ പറയുന്ന കാര്യം, സിദ്ധാന്ത പോയി പഠിക്കുന്നവർ പറയുന്നത് അങ്ങനെയല്ല പറയുന്നത്, വ്യക്തമായി പറയണം. അധീതേ അത് അധ്യയനം ചെയ്യുന്നു എന്നും തത് വേദ, അവിടെ തദ്ദേശ വിഭക്തിയാണ്, ദ്വിതീയാന്തം, അതിനെ അറിയുന്നു. അധ്യയനവും വേദനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അധ്യയനം എന്ന് പറയുന്നത് എന്താണ്? ഗുരു ഉച്ചാരണ അനുച്ചാരണം പഴയ രീതിയിൽ. ഗുരു ഉച്ചരിക്കുന്നത് കേട്ടുച്ചരിക്കുന്നതാണ് അധ്യയനം എന്ന് പറയുന്നത്. അത് നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാലും അധ്യയനമാണ്. എന്തുകൊണ്ട്? സ്വ അധ്യയനം, തന്റെ അധ്യയനം. ഗുരു പറഞ്ഞത് താൻ തന്നെ എന്ന് വീണ്ടും പറയുന്നു. ഗുരുവിൽ നിന്ന് അത് ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അധ്യയനം എന്ന് പറയും. അങ്ങനെ ഗ്രഹിച്ചിട്ട് താൻ ഇരുന്ന് പറയുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? സ്വ അധ്യയനം. വേദ എന്ന് പറഞ്ഞാൽ എന്താണോ? അറിയുക. എന്താണോ ചൊല്ലി കേട്ട് നിന്ന് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, അർത്ഥത്തെ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണോ? അർത്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ അർത്ഥത്തിലാണ് ഇവിടെ പ്രത്യയം വരുന്നത്. അർത്ഥത്തെ നിർദ്ദേശിക്കുന്ന പ്രത്യയമാണ്. സാമാന്യമായിട്ട് ഏത് സൂത്രം വരും? പ്രാഗ്ജീവിതാണ് വരുന്നു. വ്യാകരണം അധീതേ വേദവ എന്ന് ഉപയോഗിക്കുന്നു. ഇത് ധാതുവിന്റെ ലട്ട് പ്രമോഷനില് രണ്ട് രൂപം വരും. ഏതൊക്കെയാണ്? വേത്തി വിത്ത വിദന്തി എന്ന് വരും. വേദ വിദതുഹു വിദുഹു രണ്ടു രൂപം വരും. അതെന്താ ഏ സൂത്ര വിധിച്ചത്? ആ വിദലട്ടോ വാ എന്താ വിധിക്കുന്നത്? ണലുവമാഹ വിധിക്കുന്നുണ്ട്. രണ്ടു രൂപം വരുന്നു. വേദ വിദതുഹു വിദുഹു ലിട്ടാണെന്ന് തോന്നും, അല്ല. പഠിച്ചവരത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേദ വിദതുഹു വിദുഹു വേദ വിദതുഹു ഇത വേദ വിദ്വ വിദ്മാന്ന് പറഞ്ഞ ഏത് ലകാരമാണ്? ലട്ടാണ്, ലട്ടല്ല. അതിൻ്റെ തന്നെ വേത്തി ഇതെങ്ങനെയും വിഗ്രഹിക്കുക? അങ്ങനെ വ്യാകരണം വേത്തി പിന്നെ അങ്ങനെ അല്ല. ഇനി അങ്ങനെയും വിഗ്രഹിക്കുക. എന്താണോ വ്യാകരണം വിദന്തി അതിയാതെ അങ്ങനെ മേഖല വ്യാകരണം വിദുഹു പിന്നെ എങ്ങനെ പറയും? അതീയദേവ അതീയന്തേ മനസ്സിലായോ? അവിടെയൊക്കെ ഒന്ന് ഏകവചനം ബഹുവചനം എന്നുള്ള വ്യത്യാസം, മറ്റൊന്ന് വിദ് വേത്തി എന്ന് പറയുന്ന വ്യത്യാസം. വിദ് എന്റെ വേദ വേത്തി വിദുഹു വിദന്തി വിദന്തി അത് മാറി മാറി ഉപയോഗിക്കാം. ബഹുജനമാണെങ്കിൽ ഇപ്പോൾ വ്യാകരണം വിദുഹു അധിയന്തേവ എന്ന് പറയും. വൈയാകരണാഹ ബഹുജനത്തിൽ പറയണം, ഒന്നേ കൂടുതൽ ആൾക്കാരുണ്ട്. അല്ല വ്യാകരണം വേത്തി അധീദേവ വൈയാകരണ ഈ വ്യത്യാസമുള്ളൂ. വിഗ്രഹം അങ്ങനെ വേണോ ദിവ്യതലത്തിൽ വേണോ അങ്ങനെ വിഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ വിഗ്രഹിക്കുമ്പം വൈയാകരണ ശബ്ദം അങ്ങനെ ശ്രദ്ധിക്കുന്നത്, അതിന് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് വ്യാകരണ ശബ്ദം ആ ശ്രദ്ധിക്കാം. വി ആങ് പൂർവ്വത്തിലുള്ള ക്രഞ്ഞ ധാതുവിൽ നിന്ന് ലുട്ട് പ്രത്യയം വരുന്നു. അങ്ങനെ കർണ അധികരണ യോസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? കർണാർത്ഥത്തിൽ ലുട്ട് വരും. വിഗ്രഹം അങ്ങനെ വ്യാക്രിയന്തേ വിത്പാദ്യന്തേ ശബ്ദാഹ അനേന. അത് വ്യാക്രിയന്തേ എന്ന് പറയുമ്പം വൈയാകരണന്മാരവിടെ ഉറപ്പിച്ചും പറയും. എന്താണ് വിത്പാദ്യന്തേ? എന്താ അത്ര ഉറപ്പിച്ച് പറയുന്നത്? അത് ക്രിയന്തേ ശബ്ദങ്ങൾ ഒരിക്കലും സൃഷ്ടിക്കുന്നില്ല, സൃഷ്ടിക്കാൻ പാടില്ലെന്നാണ് യാഥാസ്ഥികമായ നിലപാട്. നമ്മൾ ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്നില്ല. പിന്നെയോ ഉള്ള നിലവിലുള്ള ശബ്ദങ്ങളുടെ നിഷ്പത്തി, അതെങ്ങനെ വന്നു? അവിടെ എന്താണ് പ്രകൃതി, എന്താണ് പ്രത്യയം, എന്താണ് പ്രക്രിയ? ഇതേ വ്യാകരണത്തിൽ സാധിക്കാവൂ എന്നാണ് എന്താണ് വ്യാകരണ പരമ്പരയിലെ നിലപാട്. അതുകൊണ്ടാണ് പറയുന്നത് വ്യാക്രിയന്തേ ഇപ്പാദ്യന്തേ. അതാണ് ഈ കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് വ്യാകരണം പഠിക്കുന്നവരെ ഇതിൽ ഇടപെടാവൂന്ന് പറയുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മളത് മാറ്റണം, മാറ്റിയിട്ട് പുതിയ ശബ്ദങ്ങൾ വ്യാകരണത്തിൽ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ വിത്പാദ്യന്തേ അങ്ങ് പെടണം. എന്നിട്ട് എന്ത് പറയണം? വ്യാക്രിയന്തേ ശബ്ദാഹ അനേന ഇതി വ്യാകരണം. അപ്പം വ്യാക്രിയന്തേ എന്ന് പറഞ്ഞാൽ ക്രിയന്തേ എന്നാക്കണം. എന്നാലും ഓക്കെ, അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ എന്താ ഗുണം? പുതിയ ശബ്ദങ്ങളുണ്ട്, സംസ്കൃതം വളരും. സംസ്കൃതം നമുക്ക് അമൃത ഭാഷയാക്കാം, അമൃത ഭാഷ. സ്വാമി വിത്വാദ്യന്തി പിന്നീട് ചേർത്തതാണോ അതോ നിരുക്തമല്ലേ ഇതിന്റെ ശരിക്കും? ഇതിന്റെ നിഷ്പത്തി ശരിക്കും നിരുക്തത്തിലല്ലേ പറയുന്നത്? എവിടെ വ്യാകരണം എന്നുള്ള വാക്കിന്റെ നിരുക്തി ഇന്ന് ഇവിടെ വൈയാകരണന്മാരുക്തത്തിൽ വ്യാകരണന്റെ മാത്രമുള്ളൂ അവിടെയും വ്യുത്പാദനം പ്രാചീനമായ എല്ലാ പരമ്പരയും വൈയാകരണ പരമ്പരയില് എന്തേ പറയത്തുള്ളൂ വ്യുത്പാദ്യന്തിനെ പറയത്തുള്ളൂ അങ്ങനെ ഒരു പരമ്പര ഇതുവരെ മാറിയിട്ടില്ല മാറിയാൽ ശബ്ദത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയാം അങ്ങനെ ഒന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ പറഞ്ഞു പിന്നെ വന്ന യാതും ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ട് ആര് പിന്നെ വന്ന വൈയാകരണ പരമ്പരയില് വേറെ യാതും ഇത് പുതിയതായി നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആചാര ലംഘനത്തെ കുറിച്ചാണോ പറയുന്നത് സ്വാമി മറ്റ വൈയാകരണമാരെല്ലാം അതല്ല ഞാൻ ചോദിക്കുന്നത് ആചാര ലംഘനത്തിന് ആരെങ്കിലും തയ്യാറാവൂ പല വിഷയത്തിനെ ലംഘിച്ചിട്ടുണ്ടല്ലോ പല വിഷയങ്ങളെ ലംഘിച്ചിട്ടുണ്ട് പുതിയത് പുതിയൊന്നും ഉണ്ടാകത്തില്ല അതെല്ലാം പ്രയോഗത്തിലുള്ള ശബ്ദങ്ങൾ അതും സുഹൃത്തുക്കൾ നിർമ്മിച്ചെന്ന് പറയാൻ കഴിയത്തില്ല പുതിയ ശബ്ദങ്ങളെ നിർമ്മിക്കുന്നത് പുതിയ ശബ്ദങ്ങൾ നിർമ്മിച്ച ആചാര ലംഘനം അതിനാൽ തയ്യാറാവും സൂത്രത്തിലെ പ്രതിഷ്ഠം പറഞ്ഞാൽ മതി അത് വ്യാഖ്യാനിച്ചിട്ട് സൂത്രത്തിലെ പ്രതിഷ്ഠിതം പറഞ്ഞാൽ മതിയല്ലോ സർവേ സൂത്ര പ്രതിഷ്ഠിതം അങ്ങനെ അതുള്ള ശബ്ദങ്ങൾക്ക് വേണ്ടിയല്ലേ ആ നിയമങ്ങളെല്ലാം നിലവിലേത് ശബ്ദങ്ങളോ ഉള്ളത് അതിനു വേണ്ടിയിട്ടാണ് അല്ല പുതിയ ശബ്ദം ഉണ്ടാക്കാനല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പുതിയ ശബ്ദം ഉണ്ടാക്കും നിലവിലുള്ള ശബ്ദങ്ങൾ ഏതൊക്കെയാണോ അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടെന്നാ പറയുന്നത് അതും എങ്ങനെയുള്ള ശബ്ദങ്ങൾ ശിഷ്ടപ്രയോഗം അതിന് സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കാളിദാസനൊരു പ്രയോഗം നടത്തി കാളിദാസൻ ശിഷ്ടനാണ് അതിനെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് പറയും യോഗവിഭാഗം ജ്ഞാപകം എന്നിട്ടൊരു പാട്ടും കൂടെ അങ്ങ് പാടും എന്താണോ സൂത്രേഷ്വഹി തത്സർവം യദ്ത്തുയച്ച വാർത്തകെ സൂത്രം യോനിരിഹ അർത്ഥാന സൂത്രേ സർവം പ്രതിഷ്ഠിതം ഈ പാട്ടോടെ പാടിയില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല ഇതാണ് വൈയാകരണ പരമ്പര എന്ന് പറയുന്നത് അത് ഒരു കാരണമെന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് സംസ്കൃതം മൃതമാകുന്നതിനും ഒരു കാരണമെന്നാണ് അതുകൊണ്ട് സംസ്കൃതത്തെ അമരവാണി അമൃത ഭാഷയെന്ന് പറയാൻ പറ്റില്ല അമരവാണി എന്ന് പറയാൻ ദേവന്മാർ സംസാരിക്കുന്ന ഭാഷയെന്നുള്ളത് ദേവലോകത്തിൽ ഇംഗ്ലീഷും ഹിന്ദിയൊന്നും ആരും സംസാരിക്കുന്നു മലയാളവും പറയത്തില്ല നമ്മളെല്ലാം മരിച്ച് അവിടെ ചെന്നു കഴിഞ്ഞാൽ സംസ്കൃതം ഓട്ടോമാറ്റിക്കാണ് ഇങ്ങനെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതിനാണ് യാഥാസ്ഥികത എന്ന് പറയുന്നത് യാഥാസ്ഥികത ഏത് വിഷയത്തിലായാലും ശരി മനുഷ്യനെ പിന്നോട്ടടിക്കുന്നു മുമ്പോട്ട് കൊണ്ടുപോകും ഏത് വിഷയത്തിലായാലും ഏത് ആചാരത്തിലായാലും ശരി മനുഷ്യൻ മുമ്പോട്ട് പോകണോ അതിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം ഇതെന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാകാം അത് മതിയല്ലോ അതിനെക്കുറിച്ച് ഇനി നമ്മുടെ സൂത്രത്തിലേക്ക് വരാം ഞാനിത് പറയുന്ന വരെ പറയുന്നതല്ല ഞാനിത് പഠിക്കുന്ന സമയത്ത് ഞാനിത് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച ആളാണ് എന്നുവെച്ചാൽ ഇത് എങ്ങനെ ഇത് ശരിയാകും ഇങ്ങനെ ഒരു കടം പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്താ സംസ്കൃതത്തിന് ഗുണം പക്ഷെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറ് അത് മതി അപ്പോൾ അതുകൊണ്ട് ഗുണമെന്ന് പറയുന്നത് സംസ്കൃതത്തിൻ്റെ മഹത്വം പ്രൗഢി പരിശുദ്ധി എല്ലാം നിലനിൽക്കും എന്നാണ് അതാണ് എൻ്റെ ഗുണമായി പറയുന്നത് സംസ്കൃതം വളരെ പരിശുദ്ധമായ ശ്രേഷ്ഠമായ വിശുദ്ധമായ വിശുദ്ധ പശു എന്നൊക്കെ പറയും അതുപോലെ അതെങ്ങനെ നിലനിൽക്കും എന്നാണ് ശരി എന്നാൽ ഇതുകൊണ്ട് ആർക്കാ പ്രയോജനം പ്രയോജനം അതിനാരാണോ അങ്ങനെ പ്രയോഗിക്കുന്ന അവർക്ക് ഇന്നാരും പ്രയോഗിക്കുന്നില്ലല്ലോ കലികാലം. ഇതിങ്ങനെ തന്നെ നമ്മൾ പൊതിഞ്ഞു വച്ചിരുന്നാൽ ഇനിയൊരു സത്യയോഗം വരും, അവിടെ ഇത് ഇതുപോലെ പുറത്തെടുക്കാം എന്നാ പറയുന്നത്. അങ്ങനെയുണ്ട്, അടുത്ത സത്യയോഗത്തിൽ വരുമ്പോൾ ഇത് നല്ല ശുദ്ധമായ അവിടെ പ്രയോഗിക്കാം. എന്നാ വളർച്ചയില്ലല്ലോ, വളർച്ച പുറകോട്ട് എന്ന് പറഞ്ഞു. ആ അങ്ങനെ പുറകോട്ട് വളരണമെന്ന് അതാ ഈ പറയുന്നത്. എങ്ങനെ കേട്ടെന്നേ? കലിയുഗത്തിനും സത്യയുഗത്തിനും ഇടയില് പ്രളയത്തിന്റെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? അതൊക്കെ ഏതെങ്കിലും പുരാണങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പൂമ്പാറ്റി വായിച്ചുള്ള എത്ര പ്രളയം വന്നു, എത്ര യുഗങ്ങളുണ്ട്, എന്തൊക്കെ സംഭവിച്ചു, എനിക്കതിനെ കുറിച്ച് അറിവില്ല. അറിവില്ലാത്ത കാര്യം ഞാൻ അങ്ങനെ പറയുന്നു. ഇവിടെ ആർക്കെങ്കിലും അറിവുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കി. കലിയുഗത്തിനും മറ്റേ വേറെ ഒരു യുഗത്തിനും ഇടയ്ക്ക് എത്ര പ്രളയം വന്നു എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. കഴിഞ്ഞ വർഷം ഒരു പ്രളയം വന്നു, ഇപ്പോൾ ഒരു രണ്ട് പ്രളയമേ എനിക്ക് പരിചയമാണ്. പിന്നെ അമ്മമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് 99 പ്രളയം, 108 പ്രളയം. അത് കേട്ടറിവേ ഉള്ളൂ, അത് ഞാനില്ലായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല, ഞാനതൊന്നും പഠിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ പറയാം, അറിയാവുന്നതാണ്. അപ്പോൾ വ്യാകരണം ആദ്യം ശ്രദ്ധിച്ചു എങ്ങനെയാണ്? വ്യാക്രിയന്റെ ഉപാദ്യന്റെ ശബ്ദ അനേന, പഠിച്ചത് കൊണ്ട് അത് മനസ്സിലാവും. കൃദന്തമാണ് വ്യാകരണ ശബ്ദം. അതിൽ നിന്ന് തദ്ധീതെ തദ്വേദ എന്നുള്ള ഈ സൂത്രം അനുസരിച്ച് അണ്ണ് പ്രത്യേകം പരത്തിലുണ്ട്. വ്യാകരണ അണ്ണ് നീത്തായുണ്ട്, ആദ്യ വൃദ്ധി വരാം. ബസഞ്ഞലുണ്ട്, എസ്റ്റേജ് ആകാരം. ആദിവൃദ്ധിയെ സംബന്ധിച്ച് നേരത്തെ ഒരു നിയമം പഠിച്ചിട്ടുണ്ട്. എന്താണ് ആദിവൃദ്ധി? ബാക്കി അന്ത്യവധി ബാധത്തെ, അങ്ങനെ ആദിവൃത്തി വരേണ്ടതാണ്. പക്ഷെ അതിനെ നിഷേധിക്കുന്ന സൂത്രങ്ങളാണ് അടുത്ത് വരുന്നത്. നയ്യാഭ്യാം പദാന്താഭ്യാം പൂർവോ തുത്താഭ്യാം ഐച്ച്. ചിലർ വായിച്ച് യുവാഭ്യാം എന്നാണ്, യുവാഭ്യാം എന്നല്ല, യുവാഭ്യാം എന്ന് വെച്ചാൽ യകാരവും മകാരവുമായിട്ട് സമാസം. യകാരത്തിൽ അകാര ഉച്ചാരണാർത്ഥമില്ല, മകാരത്തിൽ അകാര ഉച്ചാരണാർത്ഥമുണ്ട്. യൗ യുവഭ്യാം ദിവനം. അതാണ് പദാന്താഭ്യാം യകാരപകാരാഭ്യാം. യകാരപകാരങ്ങളെ വിശേഷിപ്പിക്കുന്നു. പദാന്താഭ്യാം യകാരപകാരാഭ്യാം പരസ്യന വൃദ്ധി കിന്തു താഭ്യാം പൂർവോ ക്രമാത് ഐജാവാഗമോ സ്ഥ വ്യാകരണം അധീതേ വേദവ വൈയാകരണ. പദാന്താഭ്യാം യകാരവകാരാഭ്യാം പരസ്യ, പദാന്തത്തിലുള്ള യകാരവകാരങ്ങളുടെ പരത്തിൽ നവൃദ്ധി, ആദിവൃദ്ധി വരുന്നില്ല, ഇവിടെ വൃദ്ധിയെ നിഷേധിക്കുകയാണ്. പദാന്തത്തിൽ അത് ഉദാഹരണം പറയുമ്പോൾ ഇപ്പം വ്യക്തമാകും, ഇപ്പം പറയുന്നു മനസ്സിലാകും. പദാന്തത്തിലുള്ള യകാര വകാരങ്ങളുടെ പരത്തിൽ ആദിവൃത്തി വരുന്നില്ല, ഇത് മാത്രമല്ല ഇവിടെ വന്ന് വിധിക്കുന്നുമുണ്ട്. ഈ സൂത്രം ഒരു നിഷേധവും ഒരു വിധിയുമാണ്. വിധി എന്താണ്? കിന്തു താഭ്യാം പൂർവവും ക്രമാത് ഐച്ചൗ ആഗമൗ സ്തഹ. മറിച്ച് ആ പദാന്തത്തിലുള്ള യകാര വകാരങ്ങളുടെ പൂർവത്തിൽ ആണ് താഭ്യാം പൂർവം എന്ന് പറഞ്ഞത്. യകാര വകാരങ്ങളുടെ പൂർവത്തിൽ ക്രമാത് ക്രമപ്രകാരം ഐചൗ. ഐചൗ എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യവ് ആഗമോസ്തഹ ആഗമസ്ഥ. ഇത് ഉദാഹരണത്തിന് മനസ്സിലാകത്തുള്ളൂ, ഇത് പറഞ്ഞു കേട്ടാൽ മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നാരും സങ്കടപ്പെടണ്ട. പറഞ്ഞത് മനസ്സിലാവുന്ന സംഗതിയല്ല. ഇപ്പൊ വ്യാകരണ ശബ്ദത്തെ എടുക്കുക. ഇപ്പൊ വി ആ പരത്തിലെന്താ? കരണം. വി ആ കരണമാണ്. ഇവിടെ വി ആന്നിടത്ത് എന്ത് വന്നു? എണ്ണു വന്നിട്ട് വ്യാ. ഇപ്പൊ വ്യാ കരണമെന്നാണ്. ഈ വി എന്ന് പറയുന്നതും ആ എന്ന് പറയുന്നതും എന്താ സാധനം? ഉപസർഗ നിപാതം രണ്ടും പറയാം. പരത്തിൽ ധാതുകളുണ്ട്, ഇതിന് ഉപാധം ഉപസർഗം എന്ന് പറയാം, അല്ലെങ്കിൽ നിപാതം എന്നും പറയാം. അപ്പൊ ഈ നിപാതങ്ങളുടെ പരത്തിൽ ബിയുടെയും ആയുടെയും പരത്തിൽ സുപ്പ് വന്നപ്പോ എന്ത് സംഭവിച്ചു? എങ്ങനെ? അവ്യാദാപ്സു പ്രകാരം എന്ത് ചെയ്തു? വീടെയും മായുടെയും പരത്തിലിരുന്ന സുപ്പിന് ലോകം വന്നു. ഇപ്പൊ വി ആ എന്ന് പറയുന്ന രണ്ടും എന്തായി? പദം. അതുകൊണ്ട് അതിന്റെ അവസാനം ഇരിക്കുന്ന വർണ്ണം എവിടെ വന്നു? പദാന്തത്തിൽ. ഇത് മനസ്സിലാക്കിയ ഇനി മനസ്സിലാക്കാവുന്നു. അപ്പൊ വി ആന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? പിന്നെ ഇക്കോണിച്ച് പ്രകാരം എണ്ണു വന്നു. അപ്പൊ വ്യാന്ന് ആക്കി ശേഷം നമുക്കിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് വിടാം. അവിടുത്തെ പദത്തെ കുറിച്ച് എന്തെങ്കിലും വ്യാ എന്ന് പറയുന്നിടത്ത് പദാന്തം ഏതാണ്? യകാരം. ഈ ഉപസർഗത്തിൽ എണ്ണ ആദേശം വന്നപ്പോൾ ഇകാരം പദാന്തത്തിലാണ്, ഇകാരവും പദാന്തമായി. അപ്പൊ ഇവിടെ പദാന്ത ഏകാരമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാകുന്നു. ആ ഏകാരത്തിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ആ തദ്ദേശ അച്ചാമാദേഹപ്രകാരം വൃദ്ധി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആക്യവൃദ്ധി വരും. മനസ്സിലായല്ലേ? തദ്ദേശ അജമാദേഹപ്രകാരം വൃദ്ധി വന്നു കഴിഞ്ഞാൽ വ്യാകരണം എന്ന് പറയുന്നതിൽ ആദ്യ ചേതാണ് വെറും ആല്ല, യകാരത്തിന്റെ പരത്തിലുള്ള ആകാരം, അതിന് വൃദ്ധി വരണം. പക്ഷെ ഈ സൂത്രം അതിനെ നിഷേധിച്ചു. എങ്ങനെ? പദാന്താഭ്യാം യകാര മകാരാഭ്യാം പരസ്യന വൃദ്ധി. പദാന്തത്തിലെ യകാര അല്ലെങ്കിൽ വകാരം, ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? യകാരത്തിന്റെ പരത്തിൽ വൃദ്ധി വരുന്നില്ല എന്ന് പറഞ്ഞ ഇവിടെ ഏതിന് വൃദ്ധി വരത്തില്ല? ഇനി ഒന്ന് വിധിക്കുന്നു എന്താണ്? കിന്തു താഭ്യാം പൂർവവും. താഭ്യാം പൂർവം എന്ന് പറയുമ്പോ ഇവിടെ എന്താ? യകാരത്തിന്റെ പൂർവ്വത്തിൽ, പദാന്തത്തിലുള്ള യകാരത്തിന്റെ പൂർവ്വത്തിൽ. താഭ്യാം പൂർവം എന്ന് പറയുമ്പോ പദത്തിന്റെ അന്ത്യത്തിലുള്ള യകാരത്തിന്റെ വകാരത്തിന്റെയും പൂർവം. ഇന്നില്ല, രണ്ടക്ഷരങ്ങൾ യകാരവും മകാരവും. അത് പദത്തിന്റെ അന്ത്യത്തിലായിരിക്കും. അങ്ങനെ അതായത് വ്യാന്നിരിക്കുന്നു. യകാരത്തിൻ എന്ന് പറയുന്ന പദാന്തം, അതിന്റെ പരത്തിലിരിക്കുന്നു എന്ത്? ആകാരം. അതിന് വൃത്തിയെ നിഷേധിച്ചു. പദാന്തം എന്ന് പറയുന്ന ഇവിടെ ഏതാണ്? പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്നത് യകാരമാണ്. പദം ഏതാണ്? പദം പദം അല്ല എന്ന് പറയുന്ന പദം. യകാരം പദാന്തം രണ്ട് പദമല്ല, ഒരു പദം. അല്ലല്ല, എന്ന് ചേരുന്ന ഒരു പദം. എവിടെ പറയുന്നു? ആര് പറഞ്ഞു? ആ മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കുക, ഞാൻ പറഞ്ഞുതരാം. ആ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയണ്ട, അവിടെ എഴുതിയിരിക്കുന്ന വായിച്ചാൽ പറഞ്ഞുതരാം. ശരിയാണോ? വി എന്ന് പറയുന്നതിന്റെ പരത്തിൽ സുപ്പു ഒന്ന് ലോപിച്ചുകൊണ്ട് വി പദമായി, ആയുടെ പരത്തിൽ സുപ്പു ഒന്ന് ലോപിച്ചുകൊണ്ട് ആ പദമായി. അത് ശരിയാ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം. വി ആ എന്ന് പറയുന്നത് എങ്ങനെ പദമാകുന്നു അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ആയുടെ ആവശ്യം ഇല്ല, നമുക്കില്ല. ഇവിടെ നമുക്ക് ആവശ്യം ഏതാണോ? വിയുടെ സ്ഥാനത്ത് ഇകാരത്തിന്റെ സ്ഥാനത്ത് ഇകാരം വരുന്നതാണ്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ എന്തായി? പദമായി. ആ പദാന്തത്തിലെ യകാരത്തിന്റെ പരത്തിൽ വൃത്തി വരത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് വൃത്തി വരത്തില്ല അകാരത്തിൽ. പക്ഷെ ഇവിടെ പറയുന്നു മറിച്ച് താഭ്യാം പൂർവവും, അതിന്റെ പൂർവത്തിൽ. ഏതിന്റെ പൂർവത്തിൽ? യകാരം അകാരത്തിന്റെ പൂർവത്തിൽ എന്ത് വരുമെന്ന് പറഞ്ഞു? ഹൈച്ച് എങ്ങനെ വരുമെന്ന് പറഞ്ഞു? ആഗമം വരുമെന്ന് പറഞ്ഞു. അതാ ശ്രദ്ധിക്കേണ്ടത്. പൂർവത്തിൽ ഹൈച്ച് എങ്ങനെ വരും? ആഗമം വരുമ്പം യകാരത്തിന്റെ പൂർവത്തിൽ ഹൈച്ച് വരുമ്പോൾ യഥാസംഖ്യ ഒന്നും പറഞ്ഞു. അപ്പൊ യകാരത്തിന്റെ പൂർവ്വത്തിലാണെങ്കിൽ എന്ത് വരും? ഐ എവിടെ വരുമെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. എവിടെ വരും? എവിടെ വരും? മകാരത്തിന് ശേഷം യകാരത്തിന് പൂർവം, നല്ലേ ആഗമാവത്തുള്ളൂ. അല്ല, പൂർവത്തിൽ ഐ വരുമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? വേന്റെ സ്ഥാനത്ത് ആദേശമായിട്ട് ഐ വരും, അത് പാടില്ല. പിന്നെ ഐ എങ്ങനെ വരണം? ആഗമമായി വരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ആ ഗ്യാപ്പിൽ എന്ത് വരും? അപ്പൊ വൈ വ്യാന്ന് പറയുന്ന എന്തായി? വൈ യാ കരണം. പ്രശ്നം എന്താണ്? വയ്യാകരണം. കഴിഞ്ഞോ? സന്ധി വന്നിട്ട് യാ വന്നതല്ലേ, അപ്പൊ അതിന്റെ ആ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാ എടുക്കുന്നത് പദമായിട്ട്? ആന്നിരിക്കുമ്പോഴേ സന്ധി വന്നിട്ടാണല്ലോ വ്യാനായത്. ആന്നിരിക്കുന്നിടത്ത് സന്ധി വന്ന് വ്യാനായി. ഇനി എന്താ പ്രശ്നം? പദമായിട്ട് എടുക്കുമ്പോ ആ സന്ധി വന്നതിനെയല്ലേ എടുക്കേണ്ടത്? പദമായിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്തായി? പദം നേരത്തെ പറഞ്ഞാണല്ലോ. എവിടെ സന്ധി ആവുന്നത്? സന്ധി എവിടെ ആവുന്നത്? സന്ധി വന്നപ്പോ എന്ത് സന്ധ്യ വന്നത്? ഇകയാണ് ചേന വരുന്നത്. ഈക്ക് വരൂ, ആക്കി വരൂ, പിന്നെ ഇവിടെ എങ്ങനെ? ഏത്? രണ്ട് പദങ്ങൾ ഇടയ്ക്ക് ശ്രുതി ഉപാസ്യ അല്ലേ, ശ്രുതി ഉപാസ്യ സന്ധു വന്നാൽ രണ്ടും കൂടെ ചേർന്ന് ഒരു പദമാകും. രണ്ട് പദങ്ങൾ ഒരു പദമാവണമെങ്കിൽ എന്ത് ചെയ്യണം? സമാസം വരണം. എന്താ ഇതുവരെ എന്താ പഠിച്ചത്? ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വി ആ എന്നുള്ളിടത്ത് വ്യാന്ന് വന്നു. വി യു ആ ഇവിടെ രണ്ട് പദമാണോ ഒരു പദമാണോ? രണ്ട്. പിന്നെന്താ? അങ്ങനെ പദസഞ്ജ ഉള്ളത് കൊണ്ടാണ് എന്താണ് രാജപുരുഷ എന്നൊക്കെ ഉള്ളിടത്ത് നഗാരം ലോപിക്കുന്നു. പദസഞ്ജ ഉണ്ടെങ്കിൽ നഗാരം ലോപിക്കും. പഠിച്ചു പഠിച്ച് താഴോട്ടാ പോകുന്നു. എങ്ങനെ വരുന്നു ഇവിടെ? വൈയ വൈയാകരണ ശ്രദ്ധിച്ചു. ഇത് യകാരത്തിന് പൂർവം ഐ വരുന്നത്. വകാരത്തിന് പൂർവമാണെങ്കിൽ എന്തുവരും? വാസ്തവത്തിന് അങ്ങനെ ഉദാഹരണമൊന്നുമില്ല, എന്നാലും ഉദാഹരണമുണ്ട്. ഇതിനാണ് കൂടുതൽ ഉദാഹരണം വരുന്നത്. അങ്ങനെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് സിദ്ധാന്തോതിനൊക്കെ കൊടുത്തിരിക്കുന്നത് സു അശ്വഹ സു അശ്വ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. അങ്ങനെ വരും ഇല്ല. അതെവിടുന്ന് പഠിച്ചത്? സു അശ്വ എന്നിരിക്കുന്നത് സന്ധി വരുമ്പോ എന്ത് വരുമെന്ന് ഞാൻ ചോദിച്ചോളൂ. അത് പറഞ്ഞാ മതിയല്ലോ. സ്വശ്വഹ സു അശ്വഹ എന്നുള്ളത് സന്ധി വന്നു കഴിഞ്ഞാൽ സ്വശ്വ എന്ന് വെച്ചാൽ ഉകാരത്തിന് എണ്ണാദേശം വന്നു. അങ്ങനെ വരുന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വശ്വസ്യ അപത്യം അവിടെ അണ്ണ് വരാം ഇഞ്ഞു വരാം രണ്ട് പക്ഷമാണ്. ഏതോ ആയിക്കോട്ടെ, ശിവാദി ഗണത്തിലുള്ളതുകൊണ്ട് അണ്ണ് വരുമെന്നും അല്ലാതെ ഇഞ്ഞ് ഇഞ്ഞു വരുമെന്നും രണ്ട് പക്ഷമുണ്ട്. ഏതായാലും തരത്തിൽ അണ്ണ് വരുന്നോട്ടെ എളുപ്പമായി. വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോരും ആദിവൃത്തിയെ ബാധിച്ചുകൊണ്ട് നയ്യാഭ്യാം പദാഭ്യാം പർവോദിതാഭ്യം അയച്ച പ്രകാരം ആദിവൃത്തി വരില്ലേ. പക്ഷെ അപശ്വ എന്നാണ് ഇരിക്കുന്നത്. ആദിവൃത്തി വന്നാൽ ഏതിന് വരണം? ആദിവൃത്തി വന്നാൽ ഏതിന് വരണം? ആക്യവൃത്തി വരണം. ആക്യവൃത്തി വന്നാൽ എന്തുവരും? സ്വാശ്വ എന്ന് വരും. അത് വരാതെ പദാന്താഭ്യാം യകാരവകാരാഭ്യം. ഇവിടെ എന്താണ് വകാരം? അതിന്റെ പൂർവത്തിൽ എന്താണ്? ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യും? ഔ വരുന്ന എന്തുവരും? സൗവശ്വ എന്ന് വരും. അതായത് അശ്വ രണ്ട് വ്യഞ്ജനങ്ങളാണ്. വകാരത്തിനാകവും വരുമ്പം ആ വ്യഞ്ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു സ്വരം വരും. അത് ഔ ആയതുകൊണ്ടെന്ന് വരുന്നു അധികം ഉദാഹരണം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടാക്കിയെടുക്കുന്ന. പക്ഷെ യകാരത്തിന്റെ പൂർവ്വത്തിൽ ഐ വരുന്നതിന് ഒരുപാട് ഉദാഹരണം കിട്ടും. ഇത് സാധാരണ വരുന്നത് സു ബി നീ ഈ മൂന്ന് സ്ഥലത്തുമാണ്. അതാണ് നയ്യായിക ന്യായം അധീതേ വേദവ നയ്യായിക. അവിടെയും ആദിവൃത്തി വന്നിട്ട് എന്ത് വരുന്നു? ആദിവൃത്തി വരില്ല. ആദിവൃത്തി വരില്ല. അത് നിഷേധിച്ചു. ആദിവൃത്തി പ്രാപ്തമാകുമ്പോൾ അതിനെ നിഷേധിച്ച് അതിവൃത്തി വരേണ്ടതാണ്. അവിടെ ഏകാരത്തിന്റെ പൂർവ്വത്തിൽ എന്തുവരും? ഗ്യാപ്പിലായി വന്നിട്ട് നയ്യായിക എന്ന് വരും. ഇങ്ങനെ വരും. ക്രതു ഉക്താദി സൂത്രാന്തം, ഒരു സൂത്രമുണ്ട് ലഘുസിദ്ധാന്തമതി വരുന്നതല്ല. അത് വരുന്നു വേദം അധീതേ വേദവാ. എന്തുവരും? വൈദിക, അങ്ങനെയൊക്കെ വരും. വ്യാകരണം അധീതേ വേദവാ വൈയാകരണ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഇത്രയാണ് പരത്തിൽ തദ്ധീതേ തദ്വേദാണു വന്നു. ആദിവൃത്തി വരേണ്ടാണ് അതിനെ ബാധിച്ചുകൊണ്ട് യകാരത്തിന്റെ പൂർവ്വത്തിൽ ഐകാരം വന്നു പരത്തിൽ. പാണിനീയം അധീതേ വേദവാ പാണിനീയ. അവിടെ ആദ്യം പാണിനാ പ്രോക്തം പാണിനീയ സൂത്രം ഇനി വരും. വൃദ്ധാക്ഷ ഈ അധ്യേതൃ പ്രത്യയത്തിന് ചിലടത്ത് ലുക്ക് വരും. പ്രോക്താ പാണിനീയം എന്ന് തന്നെ ഇരിക്കും. പാണിനീയം എന്ന് പറയുന്നത് എന്താണ്? പാണിനാ പ്രോക്തം തേന പ്രോക്തം ഇനി വരും. ഇപ്പൊ പാണിനീയം വരും. ഛ വന്നു കഴിഞ്ഞാൽ എന്താ ആദേശം വരും? പാണിനീയം, പാണിനീയത്തിൽ നിന്ന് പിന്നെ ഈ സൂത്രം പ്രവർത്തിക്കുന്നതാണ്. പാണിനീയം അതീതേ വേദവാ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അണ്ണ് വരും. അണ്ണ് വന്നു കഴിഞ്ഞാൽ പ്രോക്താ ലുക്ക്, അതിന് ലുക്ക് വരും. അപ്പൊ വീണ്ടും അങ്ങനെ തന്നെ ഇരിക്കും. പാണിനീയം അങ്ങനെ വരും. അത് ഇവിടെ വരുന്നതല്ല, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ പാണിനീയം പഠിക്കുന്നവരല്ലേ. ഈ പഠിക്കുന്നവരെന്ന് വെച്ചാൽ അറിയുന്നവർ, അറിഞ്ഞവർക്കും പറയാം എന്താണ് വ്യാകരണ. വ്യാകരണം അറിഞ്ഞവര് അങ്ങനെയും പറയാം. അവിടെ അത് വേറെ സൂത്രം, ക്രതു ഉക്താദി സൂത്രാന്താ. ബാക്കി വരുന്നു ക്രമാദിഭ്യോ മുൻ. ഇതിൽ ഗണമാണ്, ക്രമാദി ഗണങ്ങളിൽ നിന്ന് എന്ത് വരുന്നു? തദ് അധീതേ തദ്വേദപ്രകാരം മുൻ വരും. ക്രമം വേദത്തിന്റെ ഒരു ഭാഗമാണ് ക്രമം. ക്രമം അധീതേ വേദവ ക്രമശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? മുൻ വന്നു കഴിഞ്ഞാൽ എന്തുവരും? യോരനാകോ അക വന്നു. എസ് എ ജാകാരൻ ഉപയോഗിച്ചു ക്രമക. പദം അധീതേ വേദവാ ശിക്ഷാം അധീതേ വേദവാ ശിക്ഷക. ശിക്ഷ അറിയുന്നവനാണ് ശിക്ഷകൻ. എല്ലായിടത്തും എന്തുവരുന്നു? ഉൻ വരുന്നു. യുവരനാകു അക വരുന്നു. മീമാംസം അധീതേ വേദവാ മീമാംസക. അത് വേറെ, നൈയായിക വേറെ. അവിടെ എന്തുവരുന്നു? ഠക്ക് വരുന്നു ന്യായശബ്ദത്തിൽ നിന്ന്. ഠസ്സീക വന്നു ആദിവൃത്തി ബാധിച്ചുകൊണ്ട് ന്യായ ഐ വന്നു. നൈയായിക ന്യായ ഈക എസ് സി ജാകാരൻ ലഭിച്ചിട്ട് ആദിവൃത്തിമൻ നൈയായിക. വൈഭാഷിക അവിടെയൊക്കെ അത് വരും ആദിവൃത്തി വന്നിട്ട്. ഓർണമാദായ ഓർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.